അപ്പോൾ ആരെഴുതിയാലും ഈ കർണാവാൻ എന്ന് എന്തുകൊണ്ട് എഴുതി എന്നുള്ളതിന് ഞാൻ മുമ്പൊരിക്കുക സമാനം പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു മുമ്പ് പറഞ്ഞത്? മുമ്പൊരിക്കും ഇവിടെ തന്നെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് സമാധാനം. അതായത് ഗുരുവിന്റെ ആ കാലഘട്ടത്തിൽ അതിനടുത്ത കാലഘട്ടത്തിൽ നിന്നും ശരിയായ ഖുറാന്റെ ഒരു വിവർത്തനം മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ഈ നബിയെക്കുറിച്ചൊക്കെ കേട്ടറിവേ ഉള്ളൂ. അപ്പൊ മുസ്ലിങ്ങൾ നബിയെക്കുറിച്ച് ഒരുപാട് മഹത്വപ്പെടുത്തി പറയും. ഇപ്പൊ ശരിക്കുള്ള ഖുറാന്റെ പരിഭാഷ വരുന്നത് 1963 കെ എൻ അഹമ്മദ് മൗലവി. സമ്പൂർണമായ ഖുറാന്റെ പരിഭാഷ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടോടുകൂടിയാണ് പ്രസിദ്ധീകരിച്ചത്. അതുവരെ ശരിക്കൊരു മലയാള പരിഭാഷ ഉണ്ടായിട്ടില്ല. ഒരു കാലത്ത് ഈ ഖുറാൻ വേറെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിരുന്നു തന്നെ ഹറാമെന്നാ വിശ്വസിച്ചിരുന്നു. മുസ്ലിങ്ങളെല്ലാരും ആരും ഖുറാൻ വായിക്കാൻ പാടില്ല എന്നുവരെ ധാരണയുണ്ടായിരുന്നു ഒരു കാലത്ത്. പിന്നെയാണ് അത് മാറിയത്. പിന്നെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ വന്നു, പേർഷ്യൻ ഭാഷയിൽ വന്നു, പിന്നെ മലയാളത്തിൽ വരുന്ന ഇതാണ്. അപ്പോൾ ഈ ഖുറാനിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അന്ന് ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. അത് വായിക്കാൻ പാടില്ലല്ലോ, പിന്നെ എങ്ങനെ അറിയും? അപ്പം നബി എങ്ങനെയുള്ള ആളാണെന്ന് അറിയണമെങ്കിൽ ഖുറാൻ ശരിക്ക് വായിക്കണം, നബിയും അന്താഹവും ഒക്കെ. അപ്പോൾ മുസ്ലിങ്ങൾ പറയുന്നതനുസരിച്ചിട്ട് അവർ പറയുന്നത് സമാധാനദൂതനാണ്, മാനവരിൽ മഹോന്നതാണ്, ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അതങ്ങനെ പറയുന്ന ഇസ്ലാം മതത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി പറയുന്നതാണ്. പിൽക്കാലത്ത് ഈ അടുത്ത കാലത്ത് വന്ന ഖുറാൻ പരിഭാഷകളിലൊക്കെ ഖുറാന്റെ നേരിട്ടുള്ള പരിഭാഷയല്ല, പല വാക്കുകളും മാറ്റുന്നു. എന്നുവെച്ചാൽ ആൾക്കാർക്ക് ഒരു ഖുറാനെ കുറിച്ചൊരു വിരോധാഭിപ്രായം തോന്നാതിരിക്കാൻ വേണ്ടി മലയാളത്തിലെ വാക്കുകൾ മാറ്റുന്നുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന മലയാളം പരിഭാഷയിൽ തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്, എല്ലാവരും അല്ലാഹുവിൻ്റെ മതമൊന്നല്ല, എല്ലാവരും അല്ലാഹുവിൻ്റെ അനുസരണം എന്ന് മാറ്റി, മതമെന്നുള്ളതിനെ അനുസരണം എന്ന് മാറ്റി. അപ്പോൾ എന്തുകൊണ്ട് എല്ലാവരും അല്ലാഹുവിൻ്റെ മതം അനുസരിക്കുന്നത് വരെ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വ്യക്തമാകും എന്താ പറഞ്ഞതെന്ന്. അനുസരണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയം കിട്ടത്തില്ല. അപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ ഒരു മോശം ചിന്ത വരാതിരിക്കാൻ വേണ്ടി അറബ് പദത്തിന് ഇവിടെ പല അർത്ഥവും അങ്ങനെ പറയുന്നുണ്ട്. നബിയെ മക്കയിൽ നബി ഈ വെളിപാട് നടത്തുമ്പോൾ ആരോ നബിയെ തന്തയ്ക്ക് വിളിച്ചു. ഉടനെ ഈ ഓരോരോ സന്ദർഭങ്ങൾക്ക് അനുസരിച്ചാണ് ഈ ആയത്ത് വരുന്നത്. കാരണം ഇതൊക്കെ നബിയല്ലേ പറയുന്നത്. ഉടനെ ആയത്തിറങ്ങി, അള്ളാഹുവിൻ്റെ ആയത്ത് എന്താണ്? നിന്റെ തന്തയ്ക്ക് വിളിച്ചവൻ്റെ തന്ത എന്ന് അള്ളാഹു പറയാൻ. അള്ളാഹു അവിടെ തന്തയ്ക്ക് വിളിച്ചു. പക്ഷേ അറബിൽ ആ പദം അതിൻ്റെ അർത്ഥം തന്ത എന്നാണ്. നിനക്ക് തന്തയില്ലാത്തവനെന്ന് പറഞ്ഞവനാണ് തന്തയില്ലാത്തത്, ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ അതിങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം തന്തയില്ലാത്തവനെന്ന് പറഞ്ഞല്ലോ, കാരണം അള്ളാഹു തന്തയില്ലാത്തവനെന്ന് പറഞ്ഞു മോശമല്ലേ. അതുകൊണ്ട് മലയാളം ട്രാൻസ്ലേഷനൊക്കെ പറഞ്ഞത് കുറ്റിയേറ്റവനെന്നോ അങ്ങനെ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് പഴയ ആദ്യകാലത്തൊക്കെ ഇറങ്ങിയ ഖുർആൻ പരിഭാഷകളിൽ മതമെന്ന് തന്നെ കൊടുത്തിരിക്കുന്നു. ലോകം മുഴുവൻ അള്ളാഹുവിന്റെ മതമാകുന്നത് വരെ അവിടെ ആ വാക്ക് മാറ്റിയിട്ടില്ല. പിന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുകളിലും മിക്കവാറും അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നു. പക്ഷെ മലയാളം എന്ന് പറയുമ്പോൾ മലയാളികൾ വിദ്യാഭ്യാസമുള്ളവരാണ്, അവർ പഠിക്കും വായിക്കും. അപ്പോൾ ഇസ്ലാം മതത്തിനെ കുറിച്ചൊരു മോശം അഭിപ്രായം ഉണ്ടാകരുതെന്ന് കരുതി ഇതിനെയൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം വായിക്കുന്നവർക്ക് അങ്ങനെ പല ഭാഗത്തും അങ്ങനെയാണ് ഒന്നും തോന്നത്തില്ല. പക്ഷെ ചില സ്ഥലത്ത് എത്രയൊക്കെ പെയിന്റ് അടിച്ചാലും ചിലയിടത്ത് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തേ പറ്റും. അപ്പോ ആ കാലത്ത് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നും അന്ന് സമ്പൂർണ്ണ ഖുർആൻ പരിഭാഷ മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനു മുമ്പ് ചിലരൊക്കെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അറബി മലയാളത്തിലാണ്. അറബി മലയാളം എന്ന് പറയുമ്പോൾ അത് ഉപയോഗിക്കുന്നത് അറബി ലിപിയാണ്, എന്നാൽ ശുദ്ധമായ അറബി അല്ല. കാരണം അറബിയിലെ പല ശബ്ദങ്ങൾക്കും മലയാളത്തിൽ ലിപിയില്ല, മലയാളത്തിലെ പല ശബ്ദങ്ങൾക്കും അറബിയിൽ ലിപിയില്ല, ലിപിയില്ല. ഇപ്പൊ അറബി മലയാളത്തിൽ എന്ത് ചെയ്യുന്നു വെച്ചു കഴിഞ്ഞാൽ അവർ പുതിയ കുറെ ലിപികളൂടെ ഉണ്ടാക്കി ചേർത്ത്, എന്നാൽ അറബിയാണ്. അപ്പം മലയാളി വായിക്കാൻ പറ്റില്ല, മദ്രസയിൽ പഠിച്ചവർക്ക് മാത്രമേ വായിക്കാൻ പറ്റൂ. അങ്ങനെയൊക്കെ ചില വിവർത്തനങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്, അതൊന്നും പക്ഷെ ഇവിടെ ആർക്കും വായിച്ചാൽ മനസ്സിലാകത്തില്ല. പിന്നെ അന്ന് ഇന്നത്തെ പോലെ സുലഭമല്ല ഇതൊന്നും. ഇന്നിപ്പോ sunna.com വെബ്സൈറ്റ്, അതുപോലെ പലതും ഉണ്ട്. ജോർഡാന്റെ വെബ്സൈറ്റുകളുണ്ട്, മുസ്ലിം രാജ്യങ്ങളുടെ വെബ്സൈറ്റുകളുണ്ട് ഖുർആനെ കുറിച്ച്. അതിലൊക്കെ മലയാളത്തിന്റെ മൂന്നും നാലും പരിഭാഷകൾ കൊടുത്തിട്ടുണ്ട്. പഴയ ഖുർആൻ മലയാളത്തിലുള്ള ഖുർആന്റെ പരിഭാഷ, ഹദീസുകളുടെ മലയാള പരിഭാഷ, ഇംഗ്ലീഷ്, കൂടുതലും ഇംഗ്ലീഷാണ്. മിക്കവാറും എല്ലാ ഹദീസുകളുടെയും ഇംഗ്ലീഷ് പരിഭാഷ കിട്ടും. പണ്ട് ഇങ്ങനെയൊന്നും ഒരാൾക്ക് വായിക്കണമെങ്കിൽ ഒരു ലൈബ്രറിയിൽ പോകണം, പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം വേണം. ഇന്നൊക്കെ എല്ലാം മൊബൈലിൽ വായിക്കാം. അപ്പോൾ അന്ന് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു ആർക്ക്. പിന്നെ ആകെ അറിയുന്ന ഈ പ്രഭാഷണങ്ങളിലൊക്കെ കേൾക്കുന്നതാണ്. അപ്പോൾ അവർ പ്രഭാഷണങ്ങളിൽ പറയുമ്പോൾ നബിയെ പുകഴ്ത്തിയല്ലേ പറയത്തുള്ളൂ, ഖുർആനെയും പുകഴ്ത്തിയേ പറയും, ഇത്തരം കാര്യങ്ങളൊന്നും അവർ പറയത്തില്ല. പിന്നെ എന്താണ്, ഇപ്പോൾ നബി മദ്യം കുടിക്കരുതെന്ന് പറഞ്ഞു, ചൂത് കളിക്കരുതെന്ന് പറഞ്ഞു, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു, സാഹോദര്യം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ എന്ത് വിചാരിക്കും, ഈ ഖുർആനും നബി പറഞ്ഞും ഒക്കെ ഇതിനെക്കുറിച്ചാണ്, മനുഷ്യരുടെയൊക്കെ സാഹോദര്യത്തെക്കുറിച്ചാണ് എന്നാണ്. മദ്യം കുടിക്കരുതെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. പക്ഷെ ഇവിടെ മദ്യം കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താ പ്രയോജനം? സ്വർഗത്ത് ചെല്ലുമ്പോൾ മദ്യം കിട്ടും, ഇവിടെ കുടിക്കണ്ട. പക്ഷെ സ്വർഗത്തിൽ നിന്ന അവിടെ വിളമ്പുന്ന മദ്യമാണ്. അപ്പൊ മദ്യം കുടിക്കരുതെന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ശരിയാണ്, ഇവിടെ കുടിക്കരുതെന്ന് പറഞ്ഞാൽ നല്ലതാണ്. അത് ഇവര് കുടിക്കുവാനൊന്നും, ഒരിക്കലും ഒരാള് പ്രാർത്ഥനയ്ക്ക് കുടിച്ചോണ്ട് വന്നു, അപ്പോഴാള് പറഞ്ഞ് ഇനി കുടിക്കരുത്, ഇപ്പൊ കുടിക്കുവാനൊന്നും. അപ്പോ ഈ മദ്യപിച്ചിട്ട് വന്നിട്ട് ഈ ഖുർആൻ ചൊല്ലിയപ്പോഴത്തേക്ക് അത് അഴകുഴാന്നായി. അവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി മദ്യപിച്ചത് ചൊല്ലാൻ പാടെ, മദ്യപിച്ച നാക്കു വഴിയുള്ളു. അങ്ങനെയൊക്കെ ഓരോ സാന്ദർഭികമായിട്ടാണ് അവിടെ ആയത്ത് വരും പിറ്റേ ദിവസം വെളിപാട് വരും മദ്യപിക്കരുത്, എല്ലാം അങ്ങനെയാണ് ഈ ആയത്തുകൾ വരുന്നത്. നബിയെ നാട്ടുകാർ കുറേശികൾ തെറി തന്തയ്ക്ക് വിളിച്ചവൻ പിറ്റേ ദിവസം ആയത്ത് വന്നു, നിനക്കല്ല തന്തയില്ലാത്തത്, വിളിച്ചവനാണ് തന്തയില്ലാത്തത്. പക്ഷെ ഇതൊക്കെ നബിയാണ് പറയുന്നതെന്നുള്ള ബോധം അന്നത്തെ ഈ കാട്ടറബികൾക്കുണ്ടായിരുന്നില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് അന്ന് ഇതിനെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ടാണ് ഈ കർണാവാനെന്നും മറ്റും ഈ എഴുതി വെച്ചത്. ഇനി ഈ അടുത്ത കാലത്ത് തന്നെ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ ഇസ്ലാമിക് പബ്ലിഷ് ഹൗസ് അവിടെ നിന്ന് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകങ്ങളിൽ മുഴുവൻ ഇങ്ങനെയാണ് കർണാവാനെന്നും മുത്തെന്നും പറഞ്ഞ ചെറിയ ചെറിയ ബുക്കുകൾ പ്രസിദ്ധീകരിക്കുന്നത്. അത് വായിച്ചു കഴിഞ്ഞാൽ ഞാനും ഒരിക്കലും അത് വായിച്ചിട്ട് ഞാനും വിചാരിച്ചു എന്താണ് ഈ നബി മാനവരിൽ മഹോന്നതെന്നാണ്. അത് ഒറിജിനൽ ആ വേദം, ഒറിജിനൽ വേദം അതായത് ഖുർആൻ, അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ വേറൊരു വ്യാഖ്യാനം കൊടുത്തിറക്കുകയാണ്. രണ്ട് ഗുണമുണ്ട്. ഒന്ന്, മതത്തെക്കുറിച്ചോ നബിയെക്കുറിച്ചോ ആർക്കും വിമർശിക്കാമെന്നും കിട്ടത്തില്ല. രണ്ടാമത്, ഏറ്റവും നല്ല മതമാണെന്ന് പറഞ്ഞ് മതത്തെ പ്രചരിപ്പിക്കാം. ഇത് ഇവിടെയും ചെയ്യും, എല്ലായിടത്തും ഇതൊക്കെ ചെയ്ത്. മുസ്ലിങ്ങളുടെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ വേദത്തിൽ ജന്തുബലി ഉണ്ട്, വ്യക്തമായും പറയുന്നുണ്ട്, അത് അനുഷ്ഠിച്ചിരുന്നു. പക്ഷെ ജന്തുബലി മോശമാണ് എന്നുള്ള വിചാരം ഇവിടെ വന്നു കഴിഞ്ഞത് ജനങ്ങൾക്ക് കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായി വന്നപ്പോഴാണ്. അത് മോശമാണ്. പിന്നെ ബുദ്ധന്റെ ആശയങ്ങളൊക്കെ പ്രചരിച്ചപ്പോഴാണ് അത് മോശവും നീന്നത്. അപ്പൊ ദയാനന്ദ സരസ്വതി എഴുതി വേദത്തിൽ ജന്തുബലിയേ ഇല്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. വേദത്തിൽ ജന്തുബലി അങ്ങനെ വ്യാഖ്യാനിച്ചു. ഇതെല്ലായിടത്തും ചെയ്യുന്ന കാര്യമാണ്, അല്ല ഖുർആനിൽ മാത്രമാണ്. പക്ഷെ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്? അങ്ങനെ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേദത്തിൽ ജന്തുബലി ഉണ്ട് അത് തെറ്റാണെന്ന് പറയുന്നത് വേറെയാണ്, വേദത്തിൽ ജന്തുബലി ഇല്ല എന്ന് പറയുന്നത് വേറെയാണ്. വേദത്തിൽ ജന്തുബലി ഉണ്ട് അത് തെറ്റാണെന്ന് പറഞ്ഞ വേദം തെറ്റാണെന്ന് വരും. അപ്പൊ പിന്നെ ആൾക്കാർ അതിന്റെ പിറകെ പോകത്തില്ല. പക്ഷേ വേദത്തിൽ ജന്തുബലി ഇല്ലെന്ന് പറഞ്ഞാൽ വീണ്ടും ആൾക്കാർ വേദത്തിന്റെ പിറകെ പോകും. പോയി കഴിഞ്ഞാൽ അവിടെ ശരിക്കും ജന്തുബലി ഉണ്ട്, അപ്പൊ കുറെ പേര് ജന്തുബലി ചെയ്യും, കുറെ പേര് ചെയ്യത്തില്ല. അല്ല അതുകൊണ്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല. ഇപ്പൊ വേദത്തിൽ ജന്തുബലി ഉണ്ട് അത് തെറ്റാണെന്ന് തന്നെ പറയണം. അതാണ് എന്താണ് ആർജവമുള്ള നിലപാട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം മനുഷ്യൻ തള്ളിക്കളയും. അത് തള്ളിക്കളയേണ്ടതാണ്. ഇതിപ്പോ എന്താണ്, വേദത്തിൽ ജന്തുബലി ഇല്ലെന്ന് പറയുകയാണ് ഉള്ളതിനെ മറച്ചു വെച്ചിട്ട്. ഇപ്പം വേദത്തിന് അംഗീകാരവും കിട്ടും ജന്തുബലി ഒഴിവാകുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം കുറച്ചുപേരങ്ങനെ വിചാരിച്ചാൽ തന്നെയും വേദം അവിടെ കിടപ്പുണ്ട്. അത് പഠിക്കുന്ന ഒരാൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും അവിടെ ജന്തുബലി ഉണ്ടെന്ന്. അപ്പൊ വീണ്ടും ജന്തുബലി വരും. അതിനൊരു ഉദാഹരണമാണ് ഖുറാനിൽ പറയുന്നുണ്ട്, നബി എന്നെ പറഞ്ഞാണ് ഇന്ത്യയെ കീഴടക്കി കഴിഞ്ഞാൽ അവന് സ്വർഗം കിട്ടും. നബി മരിച്ച് നാലാമത്തെ വർഷം, ചരിത്രകാരന്മാർ പറയുന്നതാണ്, ഗുജറാത്ത് തീരത്ത് മൂന്ന് പടക്കപ്പൽ വന്നു മുസ്ലിങ്ങളുടെ. ഈ ആക്രമണം എന്ന് പറയുന്നത് ആയിരം വർഷത്തോളം നീണ്ടത്. എന്നുവെച്ചാൽ യൂറോപ്യന്മാരിവിടെ വരുന്നത് വരെ ആയിരം വർഷം അവർ ഇന്ത്യ ആക്രമിച്ചു. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇന്ത്യയല്ല, അഫ്ഗാനിസ്ഥാൻ വരെയുള്ള ഇതെല്ലാം ഇന്ത്യ ആയിരുന്നു. അങ്ങനെ ആക്രമിച്ച് ഓരോരോ ഭാഗങ്ങൾ കീഴ്പ്പെടുത്തി ഇവിടെ രായകം വരെ തിരിച്ചടിച്ച്. ഇപ്പം നബി എന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം നബിയൊക്കെ ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പേ, ബി സി ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ അറബികൾ കൂടെ കച്ചവടത്തിന് വരും. അവരുടെ ജോലി എന്താണ്? അവിടെ നിന്ന് ഇവിടെ വരിക, ഇവിടെ നിന്ന് സാധനങ്ങളെടുത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുക, അവിടെ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടുവരിക, ഇതിൻ്റെ ലാഭം എടുക്കുക. ഇത് അറബികളുടെ ജോലിയായിരുന്നു. അവർ ഒരിക്കലും ഈ എന്താണ് വാളം കൊണ്ട് കീഴ്പ്പെടുത്താൻ വന്നതല്ല, അവർ കച്ചവടം നടത്തി പൈസ ഉണ്ടാക്കി. ഒരുപാട് കഷ്ടപ്പാടൊക്കെ സഹിച്ച്, ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ച്, ചിലപ്പം കപ്പൽ തന്നെ പായ്ക്കപ്പലല്ലേ. അപ്പൊ അവർ മനസ്സിലാക്കി ഇന്ത്യ വളരെ സമ്പന്നമായ രാജ്യമാണ്, എല്ലാം കൊണ്ടും ഭൂപ്രകൃതി കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒക്കെ സമ്പന്നമായ രാജ്യമാണെന്ന് മനസ്സിലാക്കി. അപ്പൊ കച്ചവടക്കാരനായ മുഹമ്മദ് ഇതറിഞ്ഞു. അതുകൊണ്ട് മുഹമ്മദ് പറഞ്ഞു ഇന്ത്യയെ കീഴടക്കിയ സ്വർഗം കിട്ടുമെന്ന്. അപ്പൊ ഇത് ഇന്നിപ്പോ ഇവിടത്തെ ഇപ്പോഴത്തെ ഇസ്ലാം മതപ്രചാരകർ വരെ പറയുന്നത് അങ്ങനെ നബി പറഞ്ഞത് ലോകാവസാനത്തിലെ കാര്യമാണെന്നാണ്. ലോകാവസാനത്തിൽ സംഭവിക്കുന്ന കാര്യം പറഞ്ഞാണ്. ലോകാവസാനം എന്നൊന്നും ആർക്കും അറിയത്തില്ല. അപ്പോ മുസ്ലിങ്ങൾ വന്ന് ഇവിടുത്തെ ഭരണാധികാരികളെ ചങ്ങലയ്ക്ക് ബന്ധിച്ച് കൊണ്ടുപോകും, അള്ളാഹു അവരോട് ക്ഷമിക്കും, ഇങ്ങനെയൊക്കെയാണ് ഇന്ന് വ്യാഖ്യാനിക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾ. അപ്പോ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം എന്തുകൊണ്ട്? ഇന്ന് ഈ പറയുന്ന ലക്ഷറി ത്വയ്ബ ഇങ്ങനെ തുടങ്ങിയ കുറെ പേരുണ്ടല്ലോ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ ആക്രമിക്കുന്നവർ, പുൽവാമ ആക്രമണമൊക്കെ സംഘടിപ്പിച്ച ആൾക്കാർ, ഇവരെല്ലാം പറയുന്നത് എന്താണ്? നബി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യ ആക്രമിക്കുന്നു എന്നാണ്, ഇന്ത്യക്കെതിരെയുള്ള ജിഹാദ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ട് വ്യാഖ്യാനിച്ചിട്ടും പ്രയോജനമില്ല. കാരണം മറ്റത് ഒറിജിനൽ അവിടെ കിടക്കുകയാണ്. അങ്ങനെ ഇന്ത്യ ആക്രമിച്ച സ്വർഗം കിട്ടുമെന്ന് പറയുന്നു. അപ്പൊ അവര് ഇന്ത്യ ആക്രമിക്കുന്നതിനു വേണ്ടി, സ്വർഗം കിട്ടാൻ വേണ്ടി അവരുടെ എന്താണ് ഈ ആക്രമണ പദ്ധതിയിൽ അവർ പറയുന്നത് മുഹമ്മദിന്റെ ഈ ഹദീസാണ്. അത് പറഞ്ഞിട്ടാണ് അവർ ആക്രമിക്കുന്നത്. ഇത് വേറെ രീതി ഇവിടെ ഇരുന്നുകൊണ്ട് ആൾക്കാർ ഇവിടുത്തെ മുല്ലമാരും മദനിമാരും ഒക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് പറയണം, അതല്ല അതിൻ്റെ അർത്ഥം, ഇപ്പോഴത്തെ കാര്യമില്ല, പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. ഇപ്പോൾ നിരവധി സംഘടനകൾ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സൈന്യമൊക്കെ ഒരുപാട് പണം ചെലവാക്കി അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ഈ മുഹമ്മദ് പറഞ്ഞാണ് ഇന്ത്യയെ കീഴടക്കിയ സ്വർഗം കിട്ടും, ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു. ലോകാവസാനം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ ഇവിടെ ഇരുന്നുകൊണ്ട് പറയാൻ കഴിയാത്തതുകൊണ്ട്, അങ്ങനെ നേരിട്ട് പറയാൻ കഴിയാത്തതുകൊണ്ട് മുഹമ്മദ് പറഞ്ഞും പോയി. അതിനെ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പറയുന്നത് എന്താണ്? അത് ലോകാവസാനത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇവരിത് പറയുമ്പം തന്നെ വേറെ കൂട്ടർ എന്ത് ചെയ്യുന്നു? അതിർത്തിയിലും അകത്തും അജ്മൽ കസഫൊക്കെ ഇവിടെ വന്നതിനാ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നതുകൊണ്ടാണ് തകർക്കാൻ വന്നത്, ബോംബെയിലൊക്കെ വന്നു. ഇപ്പൊ കർണാവാൻ ചെയ്തു വെച്ച ഒരു പണിയാണ്. അപ്പൊ അങ്ങനെ സമാധാനം പ്രിയന്മാർ വ്യാഖ്യാനിച്ചുകൊണ്ട് പോലും യാതൊരു പ്രയോജനമില്ല. അതിപ്പോ ഗീതയെ വ്യാഖ്യാനിക്കുമ്പം സമാധാന പ്രിയരായ ഒരു വ്യാഖ്യാനിക്കുമ്പോൾ പറയും ഗീതയിലെ യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? പുറമേ നടക്കുന്ന യുദ്ധം അല്ല, മറിച്ച് എന്താണ്? മനസ്സിൽ നടക്കുന്ന യുദ്ധമാണ്. സമാധാന പ്രിയ അങ്ങനെ വ്യാഖ്യാനിച്ച് അവർ സമാധാനിക്കും. പക്ഷെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന എന്തോ ഒന്നാണ്? കൊന്നുകഴിഞ്ഞാൽ സ്വർഗത്ത് പോവാം, കൊന്നുകഴിഞ്ഞാൽ. അപ്പോ സ്വർഗത്ത് പോകാൻ ആഗ്രഹമുള്ള എന്ത് ചെയ്യും? അവൻ മനസ്സിലല്ല യുദ്ധം ചെയ്യുന്നത്, പിന്നെയോ അവൻ കൊല്ലും. അവൻ കൊന്നിട്ട് സ്വർഗത്ത് പോകാൻ ശ്രമിക്കും. അപ്പൊ ഇങ്ങനെ എന്താണ്, പെയിന്റ് അടിച്ചുകൊണ്ട് കാര്യം നടക്കത്തില്ല. എഴുതി വെച്ചാൽ അത് വെച്ചത് തന്നെ, ആ പ്രമാണം എന്നും അവിടെ അങ്ങനെ ഇരിക്കും. അതാണ് അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇപ്പൊ സ്വത്ത് വർഗം ഉണ്ടായി, അനിയന്മാരും ചേട്ടന്മാരും തമ്മിൽ സ്വത്ത് വർഗം എപ്പോഴും ഉണ്ടാവും, ചിലപ്പോൾ അടിയും പിടിയൊക്കെ ഉണ്ടാവും. അത് അവിടെയാണെങ്കിൽ അത് അതിൽ തീർന്നു, പ്രശ്നം തീർന്നു. പക്ഷെ അവിടെ കൂട്ടിച്ചേർക്കും, എന്ത് കൂട്ടിച്ചേർക്കും? അത് സ്വത്ത് വർഗം അല്ല, പിന്നെയോ അനിയന്മാരും ചേട്ടന്മാരും തമ്മിലുള്ള പ്രശ്നമല്ല, ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം എന്ന് പറയും. ധർമ്മം അധർമ്മത്തെ തോൽപ്പിക്കാൻ, ധർമ്മം ധർമ്മത്തെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള യുദ്ധം എന്ന് പറയുമ്പോഴാണ് അപകടം. എന്തുകൊണ്ട്? യുദ്ധം ചെയ്യണമെന്നുള്ളവൻ പറയും, ഞാൻ പറയുന്നതാണ് ധർമ്മം. അവൻ ആരെയാണോ ശത്രുവായി കാണുന്നത് അവൻ അധർമ്മമാണെന്നും പറയും, പിന്നെ യുദ്ധം ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ എന്താണ് ധർമ്മം എന്താണ് അധർമ്മം എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അവനവന്റെ താല്പര്യം അനുസരിച്ചും അവനവന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയും അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടും ആ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ധർമ്മത്തിന് വേണ്ടി എന്ന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ത് ചെയ്യും? അവൻ എന്ത് ചെയ്യുന്നു ധർമ്മം എന്ന് പറയും. എന്നിട്ട് അവൻ എന്ത് ചെയ്യും? അവൻ യുദ്ധം ചെയ്യും. അല്ല പറയല്ല, ശാസ്ത്രങ്ങളനുസരിച്ച് ധർമ്മത്തെ തീരുമാനിച്ച് യുദ്ധം ചെയ്യുമെന്ന് വേണമെങ്കിൽ പറയാം. ശാസ്ത്രങ്ങൾ നോക്കിയിട്ട് ധർമ്മം എന്തോ അതിനുവേണ്ടി യുദ്ധം ചെയ്യും. ഈ ശാസ്ത്രങ്ങൾ നോക്കി കഴിയുമ്പോൾ ഇതേ പ്രശ്നം വരും. എന്താണോ എന്ത് പ്രശ്നം വരുന്നത്? ശാസ്ത്രങ്ങളെടുത്ത് നോക്കിയിട്ട് ധർമ്മം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ച അവനവന്റെ താല്പര്യം അനുസരിച്ച് അവൻ വ്യാഖ്യാനിച്ചിട്ട് അവൻ പറയും, വീണ്ടും അവൻ പഴയ സ്ഥലത്ത് തന്നെ വരും. എങ്ങനെ? ഞാൻ പറയുന്നതാണ് ധർമ്മം, എന്തുകൊണ്ട് ഈ ശാസ്ത്രത്തിൽ അതാ എഴുതിയിരിക്കുന്നത്? അങ്ങനെ മനസ്സിലായി, ഇതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയും. വേറൊരുത്തം അത് വ്യാഖ്യാനിച്ചിട്ട് എന്ത് പറയും? അതല്ല അർത്ഥം, ഇതാണ് ധർമ്മം, അതുകൊണ്ട് ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. ശാസ്ത്രത്തിൽ പോയാൽ ഇതേ പ്രശ്നം തന്നെ വരും. അപ്പൊ അവിടുത്തെ പ്രശ്നം എവിടെയാണ് കിടക്കുന്നത്? വയലൻസ് എന്ന് പറയുന്നിടത്താണ്, യുദ്ധം എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. അത് ഒഴിവാക്കേണ്ട സ്ഥാനത്ത് യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുന്നവനും ആ യുദ്ധം ഏക്കുന്നവനും കൊള്ളുന്നവനും ഒക്കെ നാശമുണ്ടാക്കും. ഇത് കേവലം ഖുറാന്റെയോ മുഹമ്മദിന്റെയോ പ്രശ്നമല്ല, ഇത് കൃഷ്ണന്റെയും മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെയും രാമന്റെയും എല്ലാം പ്രശ്നമാണത്. അത് നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊന്ന് തെറ്റെന്നല്ല പറയുന്നു, എന്റെ കാഴ്ചപ്പാട് അതല്ല. എന്റെ കാഴ്ചപ്പാട് ഇവരെല്ലാവരും ഒരേപോലെ തന്നെ കുറ്റക്കാരാണ്, ഈ വയലൻസ് ഉണ്ടാക്കി. ആയുധം എടുത്തവരെല്ലാം എന്താണോ കുറ്റക്കാരാണോ? അവര് വയലൻസിന് പ്രേരിപ്പിച്ചവരെല്ലാവരും കുറ്റക്കാരാണ്. എന്താണ് ഞാൻ പറയുന്നത്? അപ്പൊ അതൊരു പരിഹാരമല്ല. വൈരേണ വൈരാണി ശാമ്യന്തീഹ കഥാചന, ബുദ്ധം പറയുന്നതാണ് വൈരത്തെ വൈരം കൊണ്ട് ജയിക്കാൻ, വൈരത്തെ വൈരം കൊണ്ട് ജയിക്കാൻ സാധ്യമല്ല, യുദ്ധത്തെ യുദ്ധം കൊണ്ട് ജയിക്കാൻ സാധ്യമല്ല. പ്രശ്നങ്ങൾക്ക് എന്താണ്? ന്യായമായ മാർഗങ്ങളിലൂടെ പരിഹാരം കാണണം. നീതിന്യായ വ്യവസ്ഥയിലൂടെയാണ് പരിഹാരം കാണേണ്ടത്, യുദ്ധത്തിലൂടെയല്ല, വയലൻസിലൂടെയല്ല. അങ്ങനെയാണ് പരിഹാരം കാണേണ്ടത്. അത് യുദ്ധമല്ലേ എന്ന് ചോദിക്കും, അത് യുദ്ധമാണ്, പക്ഷെ എന്താണ് അവിടെ വയലൻസ് അല്ല. നിങ്ങളിപ്പോൾ ഒരാൾ തല്ലി, നിങ്ങൾ തിരിച്ച് തല്ലി, അത് വയലൻസാണ്. മറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോലീസിനെയും കോടതിയും സമീപിക്കുക, അത് വയലൻസ് അല്ല. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് നിയമയുദ്ധം എന്ന് പറയാം, പക്ഷെ അതിന് വയലൻസ് ഇല്ല. കാരണം എന്താണ്? അവിടെ നമ്മൾ നീതി ആണ് ആഗ്രഹിക്കുന്നത്, നീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അതെന്താണ്? പൗരാവകാശമാണ്, ഒരു മനുഷ്യന്റെ അവകാശമാണ്. ഇതങ്ങനെയല്ല, വയലൻസ് ആണ്, ഹിംസയാണ്. അപ്പോ ഇത്തരം ഹിംസാത്മകമായ പ്രവൃത്തിയെ ഏത് മതത്തിലായാലും ശരി, അത് ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഏത്? അതിപ്പോ മുസ്ലിങ്ങൾ ചെയ്താലും ക്രിസ്ത്യാനി ചെയ്താലും ഹിന്ദു ചെയ്താലും തെറ്റ് തെറ്റ് തന്നെ. അത് മുസ്ലിങ്ങളുടെ തെറ്റാണോ എന്ന് ചോദിച്ചാൽ ബാക്കിയുള്ളവർ ചെയ്താൽ ശരിയാവൂ? യുദ്ധത്തിന്റെ കാര്യമല്ലേ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ആരുടെ യുദ്ധത്തിന്റെ കാര്യമാണ്? രാമന്റെയും കൃഷ്ണന്റെയും യുദ്ധത്തിന്റെ കാര്യമാണ്. മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നമ്മൾ ശത്രുക്കളായി കണ്ടുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അപകടമാണ്. മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗമല്ല പ്രശ്നം അവിടെ. ഈ കിതാബും ഈ പ്രവാചകനും ഇതിനെ ഹിംസാത്മകമായി നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് പ്രശ്നക്കാർ. മറ്റേ നമ്മൾ മുസ്ലിം എന്ന് പറയുന്ന ഒരു വംശീയതയാണ്, ഒരു വംശത്തെ മുഴുവൻ നമ്മൾ അധിക്ഷേപിക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, തെറ്റാണ്. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ ഇവരൊക്കെ കുഴപ്പമെന്ന് പറയുന്നതല്ല. ഹിന്ദു എന്ന് പറയുന്നവരിലും ഇങ്ങനെ വാടെടുക്കുന്നവരുണ്ടെങ്കിൽ അവരെന്താണ്? അവരും ഇതേ കക്ഷി തന്നെ വരുന്നത്. എവിടെയാണോ വയലൻസ് ഉള്ളത് അവിടെയാണോ? അല്ലാതെ നമുക്ക് ആരെങ്കിലും ആക്ഷേപിച്ചോ, മുസ്ലിങ്ങൾ എങ്ങനെയാണ്, ഹിന്ദുക്കൾ എങ്ങനെയാണ്, ക്രിസ്ത്യാനികൾ എങ്ങനെയാണ്, ഇങ്ങനെ ആരെയും പറയാൻ പറ്റില്ല. നല്ലതെന്നോ ചീത്തയെന്നോ പറയാൻ പറ്റില്ല. നമ്മൾ അതിൽ നിന്നൊരു ഭാഗത്തെ എടുക്കുകയാണ്. എന്താണ് സമൂഹത്തിൽ മനുഷ്യന്റെ സമാധാന ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന എന്താണ്, അതിനെ എടുക്കുകയാണ്. ഖുറാനിൽ ആറാമത്തെ സൂറത്തിൽ ഒരു വാക്യമുണ്ട്, എന്താണ്? ജമാഅത്ത് ഇസ്ലാമിയക്കാരൊക്കെ എടുത്ത് ഒരുപാട് ഇതുകുന്നതാണ്. അനാവശ്യമായിട്ട് ഒരുത്തനെ കൊന്നാൽ ലോകത്തെ മുഴുവൻ കൊല്ലുന്നതിന് സമമാണ്. ഇതാണ് അവർ പറയുന്നത്. എന്താണ് മഹത്തായ സന്ദേശമാണ്? ആവശ്യമില്ലാതെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ലോകത്തെ നല്ല ആശയമല്ലേ? നല്ല ആശയമല്ലേ? അതിന്റെ അടുത്ത ആയത്തിൽ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊട്ടടുത്ത്, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും നിഷേധിക്കുക എന്നോ, കറക്റ്റ് വാക്ക് ഞാൻ ഓർക്കുന്നില്ല, വിമർശിക്കുക എന്നോ, അനുസരിക്കാത്തവരെന്നോ നിഷേധിക്കുന്നവരെന്നോ ഒക്കെയാണ് പറയുന്നത്. ഞാൻ ഇംഗ്ലീഷിലൊക്കെ നോക്കിയപ്പോൾ പലതിലും അർത്ഥത്തിന് വ്യത്യാസമുണ്ട്. എന്തായാലും അത് തന്നെയാണ്, അവരെ വിമർശിക്കുക അല്ലെങ്കിൽ അവരെ അനുസരിക്കാതിരിക്കുക, സത്യനിഷേധി എന്നർത്ഥം. ചെയ്യുന്നവരെ എന്ത് ചെയ്യണം? പറയുന്നു, അവനെ വധിക്കണം, അവനെ കുരിശിക്കേറ്റണം, അവൻ്റെ കൈകാലികളെ വിപരീത ദിശയിൽ മുറിച്ചു കളയണം, അവനെ നാട് കടത്തണം. ഒരുപാട് ശിക്ഷയാണ്. തൊട്ടുമുമ്പ് എന്താ പറഞ്ഞത്? ആവശ്യമില്ലാതെ ഒരുത്തനെ കൊന്നുകഴിഞ്ഞാൽ ലോകരെ മുഴുവൻ കൊന്നതിന് സമമാണ്, കൊണ്ട് കൊല്ലരുത്. അപ്പൊ ഈ കൊല്ലേണ്ടി വരുന്ന എവിടെ? അത് പറയുന്നുണ്ട് ആരെ കൊല്ലണമെന്ന്. നബിയെ വിമർശിച്ചാൽ അവനെ കുരിശിക്കേറ്റണം. അപ്പൊ പിന്നെ ആവശ്യമില്ലാത്ത ഒരാളെ കൊല്ലരുതെന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ? എന്താ എന്താണ് അതിന്റെ താല്പര്യം? നബിയെ വിമർശിക്കുന്നവൻ എന്തായാലും കൊല്ലണം, അല്ലാഹുവിനെ അനുസരിച്ചില്ലെങ്കിലും കൊല്ലണം. അപ്പൊ പിന്നെ ഈ കൊല്ലരുതെന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ആ ഇവ അനുസരിച്ചു കഴിഞ്ഞാൽ പിന്നെ പരസ്പരം കൊല്ലരുത്. നിങ്ങൾ ഈ മതത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ അത് പറയുന്നുണ്ട് കൃത്യമായിട്ട്. എന്താണ്, അല്ലാഹുവിന്റെ മതമാകുന്നതുവരെ യുദ്ധം ചെയ്യുക, മറിച്ച് അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ വന്നു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവന്റെ രക്തവും സ്വത്തും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. രണ്ട് ഓപ്ഷനേ ഉള്ളൂ. അള്ളാഹുവിന്റെ മതത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ എന്തുവരും? അവന്റെ രക്തത്തിനും സ്വത്ത് എന്ന് പറയുമ്പോൾ അവന്റെ കുടുംബം സമ്പാദ്യം എല്ലാം ഉണ്ട്, എല്ലാം സംരക്ഷിക്കും. അത് ചേർന്നില്ലെങ്കിലോ? ചേർന്നില്ലെങ്കിൽ ഇതാ പറയുന്നത്, അവനെ മുറിക്കുകയോ. ചേർന്നില്ലെങ്കിൽ യുദ്ധം ചെയ്യാന്ന്. യുദ്ധം ചെയ്താൽ പിന്നെ യുദ്ധം ചെയ്യുന്ന എന്താണോ, ഉമ്മ വയ്ക്കാനാണോ യുദ്ധം ചെയ്യുന്നത്? യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ കൊല്ലും അത്ര തന്നെ. അങ്ങനെയുള്ളവരോട് യുദ്ധം ചെയ്യാനാ പറയുന്നത്? ആയുധമെടുത്ത് യുദ്ധം ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ഒന്നീ ജയിക്കും അല്ലെങ്കിൽ തോക്കും. ഇത്രയും പച്ചയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അത് ഈ അടുത്ത കാലം വരെയും ഇപ്പോഴോ, ഇപ്പോഴത്തെ കാര്യം എനിക്കറിയത്തില്ല. നമ്മുടെ കേരളത്തിലുള്ള മദ്രസകളിലെല്ലാം അത് പഠിപ്പിച്ചിരുന്നു. ഇപ്പോഴും ആ പുസ്തകം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ആ പുസ്തകം എന്തായാലും മുസ്ലിങ്ങൾ പഠിക്കുന്നുണ്ട്. മൂർത്തതെന്ന് പറയും. മതം വിട്ടവനവർ പറയുന്നതാണ് മൂർത്ത. അവനെ കൊന്നുകളയുക എന്ന് തന്നെ എഴുതിയിരിക്കുന്നു. കൊച്ചു കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. മൂർത്തതുകളെ കൊന്നുകളയുക എന്ന് ഒരു 10 വർഷം മുമ്പ് ആ പുസ്തകം ഞാൻ നേരിട്ട് കണ്ടു. ഒരാൾ എനിക്കത് വായിച്ച അർത്ഥം പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത്, ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. ഒരുത്തൻ മതം വിട്ടുകഴിഞ്ഞാൽ അവനെ കൊന്നുകളയുക. ആ പുസ്തകം ഇന്നുണ്ടോ? ഇല്ലാതിരിക്കാൻ വഴിയില്ല. അതുകൊണ്ടാണ് ഈ മദ്രസകളെയൊക്കെ നിരോധിക്കണമെന്നൊക്കെ പലരും പറയുന്നു. നിരോധിച്ചിട്ട് കാര്യമില്ല. പുസ്തകം എന്തായാലും പഠിക്കുന്നു. ഇപ്പം മദ്രസയില്ലെങ്കിൽ അവർ ഇന്റർനെറ്റിൽ നോക്കി പഠിക്കും. ഇതെവിടെ എഴുതി വെച്ചിട്ടുണ്ട് മൂർത്തതിനെ കൊല്ലണമെന്ന്? ശരി, വേണമെങ്കിൽ അവർ പറയും അതങ്ങനെയൊക്കെ പറഞ്ഞതേ. അന്ന് യുദ്ധം നടക്കുന്ന കാലം, മദീനയിൽ യുദ്ധം നടക്കുന്ന കാലത്ത് ഇവരെ കൂട്ടത്തിൽ നിന്നൊരാളും മറുവശത്ത് പോയി കഴിഞ്ഞാൽ യുദ്ധ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവിടെ ആൾനാശം ഉണ്ടാകും. അവർ യുദ്ധം ചെയ്യാൻ വരുമ്പോഴത്തേക്ക് അങ്ങനെ ആൾക്കാർ ചെയ്യുമല്ലോ, രഹസ്യം ചോർത്തി കൊടുക്കും. അതുകൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചത്. ഇപ്പോൾ ഒരാൾ നമ്മളെ കൂട്ടത്തിൽ വിട്ട്, കാരണം അന്ന് അൻസാരികളെന്ന് പറയുന്നവർ യഹൂദ മതത്തിൽ നിന്നും മറ്റിങ്ങോട്ട് വന്നവരാണ്. ചിലപ്പോൾ അവർ മാറി ചിന്തിച്ചിട്ട് തിരിച്ചു പോയാലോ? തിരിച്ചു പോയാൽ അത് കൊല്ലണമെന്നാണെന്ന് പറയും. പക്ഷേ സമ്മതിച്ചു. പക്ഷേ ഇന്നത്തെ പുസ്തകത്തിൽ ഇന്നത്തെ കുട്ടികളെ എന്തിനു പഠിപ്പിക്കണം? പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്നത്തെ കുട്ടികളെ ഇത് പഠിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അന്നത്തെ കാര്യമാണെങ്കിൽ യുദ്ധശാസ്ത്രം എന്തിനു പഠിപ്പിക്കണം? അപ്പൊ അവന്റെ മനസ്സിൽ എന്താ തരിക? അവിടെ പറയുന്നില്ല എന്താണ് ഇത് പഴയ കാലമാണ് ഇന്നത്തെ അല്ല. അത് പഠിപ്പിക്കാതിരുന്നാ പോരെ? പഠിപ്പിച്ചവന്റെ മനസ്സിൽ വിഷം കയറ്റുന്ന എന്തിനാണ്? മദ്രസകളിൽ പഠിപ്പിക്കുന്നതാണ്. സത്യനിഷേധികളുടെ സന്താനങ്ങൾ അനാഥരാകണമെന്ന് എല്ലാ വെള്ളിയാഴ്ചയും ജുമാ നമസ്കാരം പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇപ്പൊ എപ്പോഴും ഈ ഇങ്ങനെ കൊല്ലുന്നതിന് വേണ്ടി ആൾക്കാരെ തയ്യാറെടുക്കും. ഈ പട്ടാളക്കാരെയൊക്കെ ആകുന്നത് പോലെ നിർബന്ധിതമായി അവരെ മനസ്സിൽ ഈ ആശയങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇവർ എന്തുകൊണ്ട് മുസ്ലിം? അപ്പൊ ഇവർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇന്ന് മുസ്ലിങ്ങൾ ബാക്കിയുള്ളവരെയൊക്കെ കൊല്ലാൻ പോകുന്നുണ്ടോ? ഇല്ല. കാരണം അതിന് ഒരു പ്രധാന കാരണം, ഈ അറബ് പറയുന്ന പടക്കുവിന്റെ അർത്ഥം അറിയത്തില്ല, ഒരു പ്രാർത്ഥിക്കത്തേ ഉള്ളൂ. പിന്നെ അറിഞ്ഞു കഴിഞ്ഞാലും അവർ കൊല്ലാൻ പോകത്തില്ല. കാരണം അവർക്ക് വേണ്ടതെന്താണ്? സമാധാന ജീവിതമാണ്. അവർ ബിസിനസ് ചെയ്യുന്നു, പൈസ ഉണ്ടാകുന്നു, അവരെ മക്കളെ പഠിപ്പിക്കുന്നു, അപ്പോൾ അവരുടെ കുടുംബം. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോലെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇതും കൊണ്ട് കൊല്ലാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് അവർക്കറിയാം. ഈ ആറാം അധ്യായത്തിൽ തന്നെ പറയും, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, മൂക്കിന് മൂക്ക്, നാക്കിന് നാക്ക്, മുറിവിന് മുറിവ്, ഇതാണ് അള്ളാഹുവിൻ്റെ നിയമം. നിങ്ങളുടെ ഒരുത്തനൊരു മുറിവ് പറ്റിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അവൻ അതേ സ്ഥാനത്ത് ഒരു മുറിവ് കൊടുക്കണമെന്നാണ്. ഒരു ഇത് ഒരു സംഭവം രണ്ടായിരത്തി മൂന്നിലാണ് ഒരു സംഭവം, അന്ന് പത്രങ്ങളൊക്കെ വലിയ ചർച്ചയായ ഒരു സംഭവമാണ്. നൌഷാദ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, കൊല്ലത്തുകാരനാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഇയാൾ സൗദിയിൽ പോയി ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുന്ന ജോലി ചെയ്യുന്നു. അത് മുസ്ലിമാണ്. അപ്പോൾ അവിടുത്തെ ഒരു അറബി വന്നു, അവിടെ നിന്ന് എന്തോ റീചാർജബിൾ ബാറ്ററിയോ എന്തോ അവിടെ നിന്ന് വാങ്ങി കൊണ്ടുപോയിട്ട് അത് കേടാണെന്നും പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നു. ഇവൻ അവിടുത്തെ ഒരു ജോലിക്കാരനാണ്. അപ്പം ഇവൻ പറഞ്ഞ് ഇത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അന്ന് ഈ ഒരു 10-15 വർഷം മുമ്പ്, 20 വർഷം മുമ്പൊക്കെ അറേബ്യയിലൊക്കെ പോയി, സൗദിയിലൊക്കെ പോയി ജോലി ചെയ്ത പല മനുഷ്യരും അവരിവിടെ വന്ന് എന്താണോ കൂടിയ പൗഡറും വലിയ കൂടിയ അന്നത്തെ പോളിസ്റ്ററൊക്കെ ഇട്ട് വലിയ ടൈറ്റൊക്കെ ഇൻ ചെയ്ത് വന്ന എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ അറബികളും മുഖത്ത് തുപ്പും എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്കാരം അടിമകളായിട്ടാണ് കാണുന്നു ചെല്ലുന്നവൻ അന്ന്. ഇന്നതുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. സാധാരണ തൊഴിലാളികൾ വീട്ടിലൊക്കെ പോയി എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് കാറി കാറി തുപ്പുമായിരുന്നു. അവരുടെ ദേശക്കാരനല്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് പലരും അന്ന്. എല്ലാവരും അങ്ങനെ ചെയ്യുന്നല്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരുന്നു. അപ്പം എന്തായാലും എവനിത് എടുക്കില്ല എന്ന് പറഞ്ഞു, ഇവൻ ജോലിക്കാരനല്ലേ, അയാളെവനെ കയറി അടിച്ചു, ഇവൻ തിരിച്ചടിച്ചു. എന്തായാലും ആ സംഭവം കഴിഞ്ഞ് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഒരു കണ്ണ് ഇന്ന് കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അയാളൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങി നേരെ അവിടുത്തെ കോടതിയിൽ പോയി. അപ്പോൾ ശരീഅത്ത് നിയമമാണ്, അവിടുത്തെ ശരീഅത്ത് കോടതി വിധിച്ചത് അവൻ്റെ ഏത് കണ്ണാണോ പോയത് വലത്തെ കണ്ണാണ്, അതുകൊണ്ട് എവൻ്റെയും വലത്തെ കണ്ണ് ചൂഴ്ന്ന് നടക്കണമെന്ന്. ഇതാണ് വിധി, കോടതി വിധി. എന്തുകൊണ്ടത്? ഈ ഖുർആനിൽ എഴുതി വെച്ചിരിക്കുകയാണ് കണ്ണിന് കണ്ണ് പല്ലിന്. ഇവൻ പറഞ്ഞ് ഞാൻ അടിച്ചുകൊണ്ട് കണ്ണ് പോയില്ല, അവൻ കോടതി വാദിച്ചു ഞാൻ അടിച്ചതുകൊണ്ട് കണ്ണ് പോയിട്ടില്ല, പിന്നീടാണ് സംഭവിച്ചത്. പക്ഷേ അവർ അറബികളുടെ ഭാഗത്തെ നിൽക്കും, ചൂഴ്ന്നെടുക്കാൻ വിധിച്ചു. അന്ന് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി. എനിക്ക് തോന്നുന്നു അന്നത്തെ വിദേശകാര്യമന്ത്രി ഇ അഹമ്മദാണെന്ന് എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ശരി, അത് കൊടുത്ത മാധ്യമങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തു. അവസാനം മൻമോഹൻ സിംഗ് ഇവരെല്ലാവരുമൊക്കെ ഇടപെട്ട് അവസാനം അവിടുത്തെ സൗദി രാജാവ് ഇടപെട്ട് ലോകം മുഴുവൻ ഇടപെട്ട കാര്യത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകരെല്ലാം ഇടപെട്ട് ഒരുവിധം അവനെട്ടോ 9 വർഷം ജയിലിൽ കിടന്നു. അവസാനം അവൻ്റെ കണ്ണ് തിരിച്ചു കിട്ടി. ഇത് നടന്ന സംഭവമാണ്. എന്തുകൊണ്ട്? അവിടെ ശരീഅത്ത് നിയമമാണ്. ഖുർആൻ എഴുതി വെച്ചിട്ടുണ്ട് മോഷ്ടിക്കുന്നവൻ്റെ കൈ മുറിച്ച് കളയുക എന്നാണ്. നമുക്ക് തോന്നുന്നു അത് ശരിയല്ലേ, മോഷ്ടിക്കുന്നവൻ്റെ കൈ മുറിച്ച് കളയുക എന്ന് പറയുന്നത് എന്താ, അത് ശരിയായ കാര്യമല്ലേ എന്ന് ചിലപ്പോൾ തോന്നിപ്പോവും. ബോധമുള്ളവരല്ല ചിലർക്ക് അങ്ങനെ തോന്നും. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ലോകത്ത് മോഷ്ടിക്കാത്ത ഒരു മനുഷ്യരും ഇല്ല. നിങ്ങളുടെ ഇന്ന് വരെയുള്ള ജീവിതം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചിരിക്കും, കൊള്ളക്കാരനൊന്നും ആയിട്ടില്ലെന്നേ ഉള്ളൂ അല്ലേ. എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചിരിക്കും, അങ്ങനെ ചെയ്യാത്ത ആരുമില്ല. പിന്നെ ഇവൻ കള്ളനാണ് എന്ന് പറഞ്ഞ് പിടിക്കുമ്പോഴാണ് എന്ത് വരുന്നത്, കോടതിയിൽ പോകുമ്പോഴാണ് പിന്നെ അത് മോഷണമാകുന്നത്. അതുവരെ അത് മോഷണമാകുന്നില്ലെന്നേ ഉള്ളൂ. അതിന്റെ കൈ മുറിച്ച് കളയാനാണ് പറയുന്നത്. എത്ര പേരുടെ കൈ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്? അള്ളാവിനെയും പ്രവാചകനെയും നിന്ദിക്കുന്നവന് അത് ഈ പറയുന്ന എന്തുകൊണ്ടാണ്? ഈ പറയുന്നതൊക്കെ അന്ന് മുഹമ്മദ് അവിടെ മദീനയിലും മക്കയിലും ഒക്കെ നിന്ന് ഇത് പറയുമ്പോൾ ആൾക്കാർ പറയുന്നത് അന്ന് അതും ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഖുർആനിൽ തന്നെ എഴുതിയിട്ടുണ്ട് നീ ഭ്രാന്തനാണെന്ന് ആൾക്കാർ പറയുന്നു. ആൾക്കാർ പറഞ്ഞു ഇവന് ഭ്രാന്താണ് എന്ന് ആൾക്കാർ പറഞ്ഞു. അപ്പം ഇതാണ് നിന്ദിക്കുക എന്ന് പറയുന്നത്. ഞാൻ പ്രവാചകനാണ്, അള്ളാഹു എന്നിലൂടെ പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ ചിലർ പറയും അത് ഭ്രാന്തനാണെന്ന് പറയും. അതായത് ഈ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതാണ് നിന്ദ. അങ്ങനെ നിന്ദിക്കുന്നവന് വിപരീത ദിശകളിൽ കരചരണങ്ങൾ മുറിച്ചു കളയാനാണ്. എന്നുവെച്ചാൽ എന്താണ്? വലത്തെ കാല് മുറിച്ചാൽ ഇടത്തെ കൈ മുറിക്കണം. എന്നുവെച്ചാൽ അവന് ബാലൻസ് ഇല്ലാതെ വരും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യന്റെ വലത്തെ കാലം മുറിച്ച് ഇടത്തെ കൈയും മുറിച്ച്, അല്ലെങ്കിൽ ഇടത്തെ കാലം മുറിച്ച് വലത്തെ കൈയും മുറിച്ചു കഴിഞ്ഞാൽ ഇവന് പിന്നെ ഒരു ബാലൻസും ഇല്ലാതെ വരും. ഇവന് നിൽക്കാനോ നടക്കാനോ കിടക്കാനോ ജീവിക്കാനോ പറ്റാതെ വരും. അത് മുറിച്ചു പിന്നെ ഒട്ടിച്ചു വെക്കുകയല്ല, മുറിച്ചും കളയുകയാണത്, പട്ടിക്കിട്ട് കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള ശിക്ഷകളാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കരുണാവാൻ നടപ്പിലാക്കിയാണ്. വ്യഭിചരിക്കുന്ന സ്ത്രീയെ പിന്നെ കല്ലെറിഞ്ഞു കൊല്ലാൻ, അത് വ്യഭിചരിക്കുന്ന സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഖുർആനില്ല, നൈഷ പറയുന്നത്. ഐഷ എന്ന് പറയുന്ന ആരാണോ? നബി ആറാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച കുട്ടിയാണ് ഐഷ. ആറു വയസ്സുള്ളപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്. പണ്ട് ബാല്യവിവാഹം ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ഐഷ പറയുന്നത് അങ്ങനെ ഒരു ആയത്തുണ്ടായിരുന്നു, പക്ഷെ അത് ആട് തിന്നു പോയെന്നാണ്. അങ്ങനെ കുറെ ഖുർആനിൽ കുറെ ഭാഗങ്ങൾ ആട് തിന്നു പോയെന്ന് പറയുന്നുണ്ട്. അപ്പം ഐഷ പറയുന്നത് ഈ നബി മരിച്ചിട്ട് മയ്യത്ത് ആ കാര്യങ്ങളൊക്കെ ആയിരുന്നപ്പോൾ ശ്രദ്ധിച്ചില്ല, അന്ന് ഈ ഓലയിലൊക്കെയാണ് എഴുതി വയ്ക്കുന്നത്. അത് പുരയ്ക്കകത്തൊരു ആട് കയറി കുറെ തിന്നുകൊണ്ട് പോയതിനത് പോയെന്നാണ്. ഇല്ല, ഹദീസുണ്ട് എറിഞ്ഞു കൊല്ലണമെന്ന് നബി പറഞ്ഞതായിട്ട്. അതുകൊണ്ട് എറിഞ്ഞു കൊല്ലും. ഒരു സ്ത്രീ വിഭജിച്ചു കഴിഞ്ഞാൽ എറിഞ്ഞു കൊല്ലും. അതിൻ്റെ ഏറ്റവും വലിയ പിന്നെ അവിടെയല്ല എന്റെ തമാശ. ഒരു പുരുഷൻ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അതിന് ഈ വ്യഭിചാര അല്ല, ഒരു പുരുഷൻ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ, വ്യഭിചാരമല്ല, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ ആ ബലാത്സംഗത്തിന് നാല് പുരുഷന്മാർ സാക്ഷിയായിട്ട് വേണം. സാക്ഷികൾ നാല് പുരുഷന്മാർ. സ്ത്രീകളാണെങ്കിൽ എട്ട് സ്ത്രീകൾ വേണം. അങ്ങനെയാണ് അതിന്റെ നിയമം. കാരണം ഒരു പുരുഷന് പകരം രണ്ട് സ്ത്രീയാണ് സാക്ഷി എപ്പോഴും. ഒരു സ്ത്രീയെ ഒരു പുരുഷനെ നിങ്ങൾ കൊണ്ടുവരാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് പറ്റിയില്ലെങ്കിൽ രണ്ട് സ്ത്രീയെ കൊണ്ടുവന്നു. അപ്പം നാല് പുരുഷന്മാരുടെ മുമ്പ് വെച്ച് ഒരു പുരുഷൻ സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ മാത്രമേ അത് കുറ്റമാകത്തുള്ളൂ. ഈ ഒരു കുറ്റത്തിന് ഇപ്പോഴും ഒരു സ്ത്രീ സൗദി ജയിലിൽ കിടക്കുകയാണ്. ഈ അടുത്ത കാലം വരെ ഉണ്ടായത് ഇപ്പോഴെങ്ങനെ ഇറങ്ങിയോ എന്നറിയത്തില്ല. കാരണം അവളെ ഒരുത്തന്നെ അവിടെ ബലാത്സംഗം ചെയ്തു, അവൾ കൊണ്ടുപോയി പരാതി കൊടുത്തു. അപ്പോൾ നാല് പുരുഷന്മാരെ ഹാജരാക്കാൻ പറ്റിയില്ല. പറ്റിയില്ലെങ്കിൽ എത്ര 60 ആണോ 80 ആണോ കൃത്യം എനിക്ക് ഓർമ്മയില്ല, ചാട്ടയടിയാണ് ഈ പരാതി കൊടുത്ത ആളിന് ശിക്ഷ. പിന്നെ എത്ര വർഷം ജയിലിലും കിടക്കണം പരാതി കൊടുത്ത സ്ത്രീക്ക്. എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞൊരു സ്ത്രീ പരാതി കൊടുത്ത അവർക്ക് ചാട്ടയടിയാണ്. നാല് പുരുഷന്മാരെ കിട്ടണ്ടേ? അത് കിട്ടിയാലും പോരാ, പിന്നെ അത് തെളിയിക്കാൻ ഒരുപാട് നൂലാമാലകളുണ്ട്. അപ്പൊ ഒരിക്കലും ഒരു സ്ത്രീക്ക് തന്നെ ഒരു പുരുഷൻ ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ പരാതി കൊടുക്കാൻ നോക്കത്തില്ല, കൊടുത്താൽ അവൾക്ക് അടിയിട്ടു, ഉറപ്പാണ്. ഇസ്ലാമിക നിയമമുള്ള ശരീഅത്ത് നിയമമുള്ള നാട്ടിൽ അതാണ് നിയമം, അതാണ് അത് എഴുതി വച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവരുടെ പുസ്തകങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന സ്ത്രീക്ക് മഹോന്നതമായ സ്ഥാനം കൊടുത്തിരിക്കുന്ന ഒരേ ഒരു മതം ലോകത്ത് ഏതാണ്? ഇസ്ലാമാണ് എന്നൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ പ്രസംഗിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്കിന്ന് വായിച്ച് മനസ്സിലാക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ബോധമില്ലാതിരുന്നത് കൊണ്ടാണ്, അറിവില്ലാന്ന് വെച്ചാൽ അന്ന് അറിയുന്നതിനുള്ള ഒരു വഴിയില്ലാതിരുന്നതുകൊണ്ടാണ് ഇവിടെ എന്തെഴുതി വെച്ചത്? പറഞ്ഞാൽ തീരത്തില്ല, ഒത്തിരി സംഭവങ്ങളുണ്ട്. എന്നാലും മതം പഠിക്കണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് പഠിപ്പിക്കാമെന്ന് ഞാനും വിചാരിച്ചു. ഇല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാലോ മതമഹാപാഠശാലയാണ് അവിടെ എന്തേ പഠിപ്പിക്കുന്നുള്ളൂ, സംസ്കൃതമേ പഠിപ്പിക്കുന്നുള്ളൂ എന്ന് ഇനി ആരെങ്കിലും പറഞ്ഞാലോ? അത് നോക്കുക, ക്രിസ്തു പറഞ്ഞു കണ്ണിന് കണ്ണ് പല്ലിന് പല്ല്. ഈ ന്യായപ്രമാണത്തെ ഞാൻ തള്ളിക്കളയുന്നു, പണ്ടങ്ങനെയായിരുന്നു. ഏത്? 2000 വർഷം മുമ്പ്. ഇനി അത് വേണ്ട. എന്റെ വലത്ത് ചുവട്ടത്ത് അടിക്കുന്നവന് ഇടത്ത് ചുവട്ടും കാണിച്ചു കൊടുക്കുക എന്നുള്ള പുതിയ ന്യായ പ്രമാണമാണ് ആര് പഠിപ്പിച്ചത്? അത് കഴിഞ്ഞ 600 വർഷം കഴിഞ്ഞാണ് വീണ്ടും പറയുന്നത്. എന്താണ്? പല്ലിന് പല്ല് കണ്ണിന് കണ്ണ്, അത് ഇന്നും നിലനിൽക്കും. അപ്പൊ ഇവര് പറയുന്ന എന്താണ്? ഇതൊക്കെ യുദ്ധസമയത്തിന് വേണ്ടി പറഞ്ഞെന്നാണ്. എന്നാ പിന്നെ ഈ സൗദിയിൽ എന്തിനാ ഇപ്പോഴും ഇത് ചെയ്യുന്നു? താലിബാൻകാർ ഇപ്പോഴും ഈ കഴിഞ്ഞ മാസം കണ്ട് മോഷണ കുറ്റത്തിന് 3-4 പേരെ വീഡിയോ ഉണ്ട് പിടിച്ച് പൊതുസ്ഥലത്ത് കൊണ്ടിരുത്തി കൈവെട്ടുന്നത്. കഴിഞ്ഞ മാസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു. താലിബാൻ എന്തുകൊണ്ട്? അവരീ പറയുന്ന ശരീഅത്ത് നിയമം അനുസരിച്ചാണ് അവർ ഭരിക്കുന്നത്. ശൂറ എന്ന് പറയുന്ന അവിടെ ഒരു കമ്മിറ്റിയുണ്ട്, അവർ തീരുമാനിക്കും. ആ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പോ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചല്ലോ. അപ്പോ അവരെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അവർക്ക് ഇതുപോലെ നിയമം നടപ്പിലാക്കാൻ അവർക്ക് പ്രത്യേകിച്ച് കോടതിയുണ്ട്. ആ കോടതിയാണ് വിധിക്കുന്നത്. അങ്ങനെയാണ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയത്. അവരെ കോടതിയാണ് വിധിക്കുന്നത്, അല്ല നമ്മുടെ ക്രിമിനൽ കോടതിയല്ല, ഭരണഘടന നടപ്പിലാക്കുന്ന ആ കോടതിയല്ല. പോപ്പുലർ ഫ്രണ്ടിന് വേറെ കോടതിയുണ്ട്, അവർ വിധിക്കും. ആ വിധി അനുസരിച്ചാണ് ഈ വിപരീത കരണങ്ങൾ മുറിച്ചു കളഞ്ഞത്. ജോസഫ് മാഷിന്റെ കൈവെട്ടി കാട്ടിലെറിഞ്ഞു. ഇത് ഖുർആൻ എഴുതി വെച്ചിരിക്കുന്നതാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ യുദ്ധകാലത്തേക്കൊന്നും വേണ്ടിയെന്ന് പറയുകയും ഒരു ഭാഗത്തൂടെ ഇന്നും അത് നടപ്പിലാക്കുകയും ചെയ്യും. എന്തുകൊണ്ട് കർണാവാനെന്ന് എഴുതിയെന്ന് മനസ്സിലായല്ലോ. അന്ന് ഇതിന്റെ തനി നിറം മനസ്സിലാക്കാൻ യാതൊരു വഴിയില്ല. ഇന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വായിച്ച് മനസ്സിലാക്കാം ഇതിന്റെ ക്രൂരതകൾ. അപ്പൊ ഈ ഇതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 1400 വർഷം കൊണ്ട് ഇവരെന്തുമാത്രം ക്രൂരതകൾ ഈ ലോകത്ത് ചെയ്തിരിക്കും, എത്ര കൈവെട്ടിയിരിക്കും, എത്ര കണ്ണ് ചൂഴ്ന്നെടുത്തിരിക്കും, എത്ര പേരെ കല്ലെറിഞ്ഞു വന്നിരിക്കും ഈ ഒരു മതത്തിന്റെ പേരിൽ. അതുകൂടെ നമ്മൾ ആലോചിക്കുന്നു. ഇതിനൊക്കെ ആരാ ഉത്തരവാദി? ഒരേ ഒരു മനുഷ്യന്റെ വെളിപാട്. അള്ളാഹു എന്തായാലും ഇവിടെ ഒന്നും ആരോടും പറഞ്ഞില്ല. പറയുന്നതൊക്കെ അള്ളാഹു എന്നോട് പറഞ്ഞെന്നും പറഞ്ഞു പറയുന്നതാരാ? ഒരാൾ, കർണാവാനായ മുത്തുരത്നം. ഞാൻ മോശമൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. കർണാവനായ മുത്തുരത്നം എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തുന്നത്. ശരി.